കലർന്ന മാരണങ്ങൾ ആവി പോലെ മായും ഇന്നു നീ കനിഞ്ഞ രാമ രാമ രാമ രാമ രാമ പാഹിമാ രാവണന്റെ കാൽ ചുവട്ടിൽ നിന്നു പാഹിമാ കാലമാട നിന്നു കാലുമാറി വന്നാൽ കാവലായി നിന്നു നീ കനിഞ്ഞേ I'm